അപ്പോ നിങ്ങളുടെ ശരീരം ജഡമാണെങ്കിൽ തീപ്പെട്ടി വരച്ച് വിരലിൽ വെച്ച് നോക്കോ, എങ്ങനെയിരിക്കും? പിന്നെ ജഡമാണോ? ശരീരം ശരി ചത്തു കഴിഞ്ഞു, ശരീരത്തിൽ വിരലിൽ തീപ്പെട്ടി വരച്ച് നോക്കുക, അപ്പോഴത് ജഡമാണ്? ചത്തു കഴിഞ്ഞാൽ അതല്ല, അത് ജഡമാണോ അല്ലേ ഒന്ന ചത്തു കഴിഞ്ഞാൽ? അത് ചത്തു കഴിഞ്ഞാ എടുത്ത് കത്തിക്കുന്നു. കണ്ടാ എന്താ, അത് കാണുന്നുണ്ട്, കാണുന്നതിന് തന്നെ കത്തിക്കും. വ്യത്യാസം എന്താണ്? ജീവിച്ചിരുന്നപ്പോഴും വിരൽ തീ കത്തിച്ചു, ചത്തതിന് ശേഷം കത്തിച്ചു, വ്യത്യാസം എന്താ? എന്ന് പൊതുവെ പറയേണ്ടി വരും. സാറിന് നമ്മള് പറയുന്നത് ചത്തു കഴിഞ്ഞാൽ ജഡം, അതുകൊണ്ടാണ് പറയുന്നത് ജഡത്തെ എടുത്ത് കത്തിച്ചു. ചത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എല്ലാവരും അടുത്ത് കുളിപ്പിച്ച്, ഇതിന് സമയമുണ്ട്, സമയം കഴിയുന്നതിന് മുമ്പ് കത്തിക്കും. അതുകൊണ്ടാണ് എത്ര വലിയ ആൾക്കാർ തന്നെ മഹാത്മാഗാന്ധി മരിച്ചാലും വേറെ ആര് മരിച്ചാലും നമ്മളെപ്പോലെയുള്ള സാധാരണ ആൾക്കാർ മരിച്ചു കഴിഞ്ഞാലും മരിച്ചതിന് ശേഷം പിന്നെ ചോദിക്കുന്നത്, പിന്നെ പറയുന്നതും ചോദിക്കുന്നതും എല്ലാം എന്താണ്? ജഡത്തെ കുഴിച്ചിട്ട്, ജഡത്തെ സംസ്കരിച്ചു. മഹാത്മാഗാന്ധി കുഴിച്ചിട്ടെന്ന് പറയും, അതൊന്നും ആരും പറയത്തില്ല. പറയൂ. സമാധി എന്ന് പറഞ്ഞാൽ അവിടെ സംസ്കാരം നടത്തുന്നത് എന്തിനായിരിക്കും? അപ്പൊ ജഡമെന്നേ പറയൂ. സാധാരണ രീതിയിൽ ജഡമെന്ന് പറയുന്നത് ഈ പറയുന്ന അർത്ഥത്തിലല്ല. ജഡമെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോ ഈ ശരീരത്തിന് ജഡമെന്നാരും പറഞ്ഞില്ല. ചില വേദാന്തികളൊക്കെ ഇങ്ങനെ ആവേശം വന്നിട്ട് പറയുക, വെറും ജഡമാണെന്നൊക്കെ പറയും. എന്നാലും അവർക്കറിയാം ജഡമൊന്നും അല്ലാന്ന്, അല്ലേ? വെറും ജഡമാണെന്നൊക്കെ പറയും. ഒരു നുള്ളു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറയും? ഇത് ജഡമൊന്നും അല്ല. അപ്പൊ കേസ് കൊടുക്കും, ജഡത്തെന്നുള്ളതിനെന്തിനാ കേസ് കൊടുക്കും? നുള്ളിയൊന്നും വേണ്ട, വാക്കുകൊണ്ട് അപമാനിച്ചാൽ തന്നെ മതി. നമ്മളെ ആരെങ്കിലും വാക്കുകൊണ്ട് നോവിച്ചോ ഉപദ്രവിച്ചാൽ മതി, അപ്പൊ ഇത് ജഡമാണെന്ന് തോന്നത്തില്ല. അനുഭവം എന്താണ്? എന്നെ നീ അത് പറഞ്ഞു. മാനനഷ്ടത്തിന് കേസ് കൊടുക്കില്ലേ? പണ്ടൊരു സ്വാമി മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ പത്രത്തിൽ വായിച്ച ഓർമ്മയുണ്ട്, പറക്ക് സ്വാമി എന്ന് പറയും. സമാധിയായി നെയ്യാർ ഡാം ആശ്രമമൊക്കെ സ്ഥാപിച്ചു. തിരുവനന്തപുരത്ത് കോടതിയിൽ മനനഷ്ടത്തിന് കേസ് കൊടുത്തു. അപ്പൊ കോടതിയിലെ അവസാനം വിധി വന്നപ്പം ഇങ്ങനെ കൂടെ അത് എഴുതി, അതായത് സ്വാമിമാർക്ക് മാനം അപമാനം ഒന്നുമില്ല, അതുകൊണ്ട് മനനഷ്ടത്തിന് കേസ് കൊടുത്താൽ ശരിയാവില്ല, അതുകൊണ്ട് വെറുതെ വിട്ടിരിക്കുന്നു. അപ്പോ എന്തുകൊണ്ട് ഇത് പറഞ്ഞ കുഴപ്പം ഇതായതാണ്, ഇതൊക്കെ ജഡമാണ് നിത്യമാണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് അവസാനം കോടതിക്ക് എന്ന് പറയേണ്ടി വന്നത്. അപ്പൊ പിന്നെ ഇവിടെ മാനനഷ്ടം മാനമില്ലല്ല, അതാ ചോദിച്ചത്. മാനവേ നിങ്ങൾക്കില്ല, പിന്നെ ഇങ്ങനെ മാനനഷ്ടം വരുന്നു, ഇല്ലാത്തതിന്റെ നഷ്ടം വരും. നിയമപരമായിട്ട് അത് ശരിയല്ല, അങ്ങനെ പറയും. നിയമപരമായിട്ട് എല്ലാ പൗരന്മാരും തുല്യരാണ്, മറ്റുള്ളവർക്കുള്ള നിയമങ്ങളെല്ലാം പറയുന്ന സ്വാമിക്കും ബാധകമാണ്. പിന്നെ അപ്പീലൊന്നും പോയില്ല, പോയാൽ ചോദ്യം ചോദിക്കാം. സ്വാമിമാർക്ക് പ്രത്യേകത്തെ നിയമമുണ്ട്, മറ്റുള്ളവർക്ക് മാനനഷ്ടം ഉണ്ടെങ്കിൽ വേദാന്തിക്കും മാനനഷ്ടം ഉണ്ട്. പൗരാവകാശം എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ സ്വാമിമാർക്ക് പ്രത്യേകിച്ച് ഒരവകാശം പറഞ്ഞിട്ടുണ്ട്. പൗരൻ എന്നുള്ള അവകാശങ്ങളല്ലാതെ വിശേഷിച്ചൊന്നും ഇതെല്ലാവർക്കും ഒരുപോലെ കുറ്റവും ശിക്ഷയൊക്കെ എല്ലാവർക്കും ഒരുപോലെയാണ്. കോടതിക്ക് തെറ്റ് ബോധ്യപ്പെട്ട ശിക്ഷിക്കും. പക്ഷെ എന്നാലും അങ്ങനെ ഒരു വിധി വന്ന് ഞാൻ വായിച്ച പത്രത്തിൽ വായിച്ച എനിക്ക് എന്നെ ഓർമ്മയുണ്ട്, ഇങ്ങനെ കോടതി കമന്റൊക്കെ പറഞ്ഞു. ഇന്നാണെങ്കിൽ അത് ചോദ്യം ചെയ്യും, അന്ന് പിന്നെ അതൊന്നും ആരും ശ്രദ്ധിച്ചില്ല. പാവസ്വാമി പിന്നെ മുമ്പോട്ട് പോകാനും പോയില്ല. ഇനി കൂടുതൽ പോയാൽ കൂടുതൽ മാനനഷ്ടം ഉണ്ടാവും. ശരീരം ജഡമാണെന്ന് പറയുന്നത് സാധാരണ മരിച്ചു കഴിഞ്ഞ് എടുത്ത് കത്തിക്കുന്ന സമയത്താണ് അതിനെ ജഡമെന്ന് പരിഗണിക്കാറ്. ജീവിച്ചിരിക്കുമ്പോൾ ശരീരം, ഈ ശരീരം എന്ന് പറയുന്നത് ചൈതന്യമുള്ളതാണ്. ചൈതന്യമുള്ളതുകൊണ്ട് അതിന് ജഡമെന്ന് വിളിക്കാൻ പറ്റും. ചൈതന്യമുള്ള സമയത്ത് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ പറയുന്നവര് സാധാരണ ഭാഷയിലല്ല, ഇവിടെ ഇതൊക്കെ പറയുന്ന എന്താണോ അദ്വൈതത്തിന്റെ ഭാഷയിലാണ്. അദ്വൈതത്തിന്റെ ഭാഷ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ലോകത്ത് പറയുന്ന ഭാഷയിലല്ല ഈ പറയുന്നത്. ജീവിച്ചിരിക്കുമ്പം ചൈതന്യമുണ്ട്, മരിച്ചു കഴിഞ്ഞ ജഡം, ആ അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. ഇതിന് കുറച്ചുകൂടെ വിപുലമായ അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ഇന്ദ്രിയത്തിന് വിഷയമായിരുന്ന ജഡമാണോ, ആ ഒരർത്ഥത്തിലാണെങ്കിൽ ശരീരം എന്ന് പറയുന്നത് അത് ഇന്ദ്രിയത്തിന് വിഷയമാണ്. ഇന്ദ്രിയ വിഷയമാകുന്ന വെച്ചാൽ ഇന്ദ്രിയങ്ങളിലൂടെയുള്ള അറിവിന് വിഷയം, അറിവിന് വിഷയമായാൽ അത് ജഡമാണ്. അപ്പൊ ജഡമെന്ന് പറയുന്നതിനൊക്കെ ഒരു പ്രത്യേകതയാണ്. അത് ചൈതന്യവത്തായാലും, ശരീരത്തെ ജഡമെന്ന് പറയുമ്പോൾ അത് ചൈതന്യവത്താണ്. ചൈതന്യം, ചൈതന്യവത്തെന്ന് വെച്ചാൽ അതിൽ ചൈതന്യം വ്യാപിച്ചിരിക്കുന്നു. ചൈതന്യം എന്ന് പറഞ്ഞാൽ ബോധം, ബോധ ശരീരത്തിലുള്ളത് കൊണ്ടാണ് മുള്ളു കൊള്ളുമ്പോൾ നമ്മൾ കാല് കരിക്കുന്നത്, പുറമ്പ് കടിക്കുമ്പം ചാടുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ട് ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന മുടി, നഖം, ഇതെല്ലാം ഇതൊക്കെ വെട്ടിക്കളയാണ്. എന്തുകൊണ്ടാണോ ചെയ്യുന്നതില്ല. പിന്നെ ശരീരത്തിലെ നശിച്ച കോശങ്ങളെ പുറന്തള്ളുന്നതാണ്. അത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അതിനെ വെട്ടിയാലും മരിച്ചതിന് ശേഷം അതിനെ വെട്ടിയാലും ഒക്കെ ഒരുപോലെ തന്നെ ബാക്കി ശരീരം മുഴുവൻ അല്ലേ? നമ്മുടെ തൊലിയോട് ചേർന്നിരിക്കുന്ന മുടിയുണ്ട്, അതിനെ കുത്തിയെടുക്കാൻ ശ്രമിച്ചാൽ എന്തുവരും? ഏതിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. നഖവും അതുപോലെ തന്നെ നമ്മുടെ മാംസത്തോട് ചേർന്നിരിക്കുന്ന നഖത്തെ തൊട്ട് കഴിഞ്ഞാൽ അപ്പൊ വേററിയും. ഇപ്പൊ ശരീരം ചൈതന്യമയമായതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇപ്പൊ ശരീരത്തെ അങ്ങനെ കേവല ജഡമെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ജഡമാണല്ലോ, കാരണം അത് കേവലം ചൈതന്യമല്ല, ആണോ? വെറും ചൈതന്യമല്ല. പിന്നെ ശരീരം എന്ന് പറയുന്നത് സ്ഥൂലവുമാണ്, അതുകൊണ്ടാണ് ഇത് സ്ഥൂല ശരീരവും. സ്ഥൂലം എന്ന് പറയുന്ന കാര്യം എന്താണോ, ഈ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ, ഇന്ദ്രിയങ്ങളെന്ന് പറഞ്ഞാൽ പോലെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്കറിയാൻ പറ്റുന്നു. മനസ്സിന് പഠനം, അവിടെ മനസ്സും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും മനസ്സ് അഞ്ചേന്ദ്രിയങ്ങളിലൂടെ അറിയും. ഈ മനസ്സിന് ഈ അഞ്ചേന്ദ്രിയങ്ങളുടെയും സഹായം ഇല്ലാതെ ചിലതിനെ അറിയാൻ പറ്റും. അത് സ്ഥൂലമല്ല, മനസ്സിനല്ല. മനസ്സ് അഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടി ഏതിനെ അറിഞ്ഞാലും ശരി. ഇപ്പോ നിങ്ങളറിയുന്നതെല്ലാം ഞാൻ അറിയണമെന്നില്ല ഇന്ദ്രിയങ്ങളിലൂടെ. എന്തുകൊണ്ട്? എനിക്ക് കണ്ണാടി വച്ചാലേ അറിയാൻ പറ്റും. കണ്ണാടി ഇല്ലാതെ അറിയുന്നവർക്ക് ഞാൻ അറിയുന്നതിൽ കൂടുതൽ അറിയാൻ പറ്റും, എന്ന് വെച്ചാൽ കാണാൻ പറ്റും. ഈ കണ്ണാടിയും വെച്ചൊരു സൂക്ഷ്മദർശിനി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾ കാണുന്നതിൽ കൂടുതൽ അറിയാൻ പറ്റും. അതിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ണാടി വെച്ചിട്ടൊരു സൂക്ഷ്മദർശിനി വെച്ചാലോ, എന്നാലും എനിക്ക് നിങ്ങൾ കാണുന്നതിൽ കൂടുതൽ കാണാറില്ല. അങ്ങനെ എന്തൊക്കെ ഉപയോഗിച്ച് ഞാൻ കണ്ടുകൊണ്ട് കണ്ടാലും ഞാൻ കാണുന്നതല്ല എന്താണോ സ്ഥൂലം. ഞാനിനി ഒരു പുതിയ യന്ത്രം ഉപയോഗിച്ചിട്ട് പരമാണുക്കളെ കണ്ടെന്നിരിക്കും. കണ്ടാലും എന്താണ്? കണ്ണുകൊണ്ട് കണ്ടാൽ സ്ഥൂലം, ചെവി കൊണ്ട് കേട്ടാൽ സ്ഥൂലം, മൂക്കൊണ്ട് മണത്താൽ സ്ഥൂലം. അതാണ് അദ്വൈതികൾ പറയുന്നത്. പക്ഷെ ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും അറിയുമ്പോഴും അല്ലെങ്കിൽ മനസ്സുണ്ട്, മനസ്സിലെങ്കിൽ അറിയാൻ പറ്റും. അപ്പോ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും കൂടെ ചേർന്ന് എന്തിനറിഞ്ഞാലും സ്ഥൂലം. ഇങ്ങനെ പറയാം, പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ചേർന്ന് എത്ര സൂക്ഷ്മമായ വസ്തുവിനെ അറിഞ്ഞാലും അത് സ്ഥൂലമാണ്. മനസ്സിലായോ? ഇന്ദ്രിയങ്ങളും മനസ്സും ചേർന്ന് സൂക്ഷ്മമായ വസ്തുവിനെ അറിഞ്ഞാലും സ്ഥൂലമാണ്. ആന്തൊന്ന് സൂക്ഷ്മത്തെ അറിഞ്ഞാൽ സ്ഥൂലം എന്ന് പറയുന്നു. സൂക്ഷ്മത്തെ അറിഞ്ഞാൽ സൂക്ഷ്മമാവണ്ടേ? അല്ലേ? പിന്നെങ്ങനെയാ പറയുന്നത് സൂക്ഷ്മത്തെ അറിഞ്ഞാൽ സ്ഥൂലമാണ്? ഇന്ദ്രിയങ്ങളും കൊണ്ട് അറിഞ്ഞാൽ അത് സ്ഥൂലമാണ്. അല്ലേ? പക്ഷെ ഈ സ്ഥൂലത്തിൽ തന്നെ താരതമ്യേന സ്ഥൂലവും സൂക്ഷ്മവും. അപ്പുറത്തെ മുറിയേക്കാളും സ്ഥൂലമാണ് ഈ മുറി. അല്ലേ? അതോ സൂക്ഷ്മം? സൂക്ഷ്മം സ്ഥൂലം, സൂക്ഷ്മം ഇതിനേക്കാൾ സ്ഥൂലമാണ് എന്ന് പറയും. താരതമ്യം. പക്ഷെ ഇത് രണ്ടും എന്താണോ സ്ഥൂലമാണ്, അല്ലേ? ഇനി അതിലും വലിയൊരു മുറിയുണ്ടെങ്കിൽ ഇത് രണ്ടും സൂക്ഷ്മമാണ്. ഇത് ആപേക്ഷികമാണ്. സ്ഥൂലം സൂക്ഷ്മം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. അതുകൊണ്ട് അത് വലുതാണോ ചെറുതാണോ എന്ന് നോക്കിത്തന്നെ പറയുന്നത്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അറിയണമെങ്കിൽ അതേതായാലും സ്ഥൂലം തന്നെ. അത് ആപേക്ഷികമായി അത് സ്ഥൂലമോ സൂക്ഷ്മമോ ആകാം. അതുകൊണ്ടാണ് ഇതിനെ സ്ഥൂല ശരീരം എന്ന് പറയുന്നത്. ശരീരത്തെ നിന്ന് ഒരു സെല്ലിനെ എടുത്ത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും, പറ്റില്ല. സെല്ലിനെ എടുത്താൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പൊ അത് സ്ഥൂലമാണ്. പക്ഷെ അതും സ്ഥൂലമാണ്. അതൊരു യന്ത്ര സഹായത്തോടുകൂടി പരിശോധിക്കും. അല്ലെങ്കിൽ അതി സ്ഥൂലമായ ശരീരത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു, ശരീരമായി അനുഗ്രഹിക്കുന്നു കണ്ണുകൊണ്ട്. അതുകൊണ്ടാണ് സ്ഥൂല ശരീരം. ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ മനസ്സുണ്ടെങ്കിലും സ്ഥൂലമാണ്. ഈ സ്ഥൂല ശരീരത്തെ എന്ന് നമ്മൾ പറയുമ്പോൾ പുറമേ കാണുന്ന തൊലിയെ മാത്രമല്ല പറയുന്നു, ഇതിനകത്തുള്ള രക്തവും മജ്ജയും മാംസവും നമ്മൾ കാണുന്നതും കാണാത്തതും എല്ലാം കൂടെ ചേർത്താ പറയുന്നു സ്ഥൂല ശരീരം. ഇത് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാണ്. മനസ്സിന്റെ പ്രവർത്തി പ്രവർത്തിച്ചാൽ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാണ്. ചിലപ്പോൾ നമ്മൾ ഇതിന്റെ ഒരു ചെറിയ ഭാഗം എടുത്താൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയില്ലാന്നിരിക്കും. ചിലപ്പോൾ അത് മണക്കാൻ പറ്റിയിരിക്കും. ചിലപ്പോൾ അത് രുചിക്കാൻ പറ്റിയിരിക്കും. ചിലപ്പോൾ ഇതൊന്നും സാധ്യമല്ലെന്നിരിക്കും. എന്നാലും ഇത് സ്ഥൂലമാണ്. കാരണം എന്തുകൊണ്ട്? സ്ഥൂലേന്ദ്രിയ ഗ്രാഹ്യമായ ഒന്നിന്റെ അംശം എന്നതാണെങ്കിൽ സ്ഥൂലമാണ്. അതുകൊണ്ട് ഇതിന് സ്ഥൂല ശരീരം എന്ന് പറയും. സ്ഥൂല ശരീരം ദൃശ്യമാണ്. അപ്പൊ പിന്നെ സൂക്ഷ്മയത് ഏത് ആ നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന സുഖം ദുഃഖം ഇന്ദ്രിയങ്ങളോട് ഗ്രഹിക്കാൻ പറ്റും. ഇന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുന്നു സുഖദുഃഖാദികളൊക്കെ ഉള്ളിൽ. ശരിക്കും പറഞ്ഞാൽ ഇന്നത് സ്ഥൂലം ഇന്നത് സൂക്ഷ്മം കൃത്യമായി വേർതിരിക്കാനൊന്നും പറ്റത്തില്ല. എന്നാലും ഒരു പൊതുവായി പറയുകയാണ്, ഉള്ളിൽ മനസ്സുകൊണ്ട് മാത്രം ഗ്രഹിക്കുന്നതെല്ലാം സൂക്ഷ്മം, ബാഹ്യേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്നതെല്ലാം അതൊരു കൃത്യമായ വിഭജനമൊന്നുമല്ല. അതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങളും വരും. എന്നാലും പൊതുവെ സാമാന്യമായി പണ്ട് വിവേചിച്ച ഇങ്ങനെയാണ്, കൃത്യമായൊരു വിഭജനമല്ല. ഇന്ദ്രിയങ്ങളിലൂടെ ബാഹ്യേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്നതെല്ലാം മനസ്സുകൊണ്ട് ഗ്രഹിക്കുന്നതെല്ലാം സൂക്ഷ്മം. ഇനി ദൃശ്യം എന്ന് പറഞ്ഞാൽ എന്താ? ദൃശ്യം ഒന്നും രണ്ടിനെയും പറയും. ഇന്ദ്രിയങ്ങളുകൊണ്ട് അറിയുന്ന ഈ സ്ഥൂലം അത് ദൃശ്യമാണ്. മനസ്സുകൊണ്ടറിയുന്ന കേവലം മനസ്സുകൊണ്ട് മാത്രം അറിയുന്ന സൂക്ഷ്മം അതും ദൃശ്യമാണ്. മനസ്സിന്റെ വിഷയമാണ്. അപ്പോ ഇനി ജഡമായതെന്ന് നോക്കുക. ഈ ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്ന സ്ഥൂലം നമ്മൾ സാധാരണ മനസ്സിലാക്കിയിരിക്കുന്ന രീതിയിലെല്ലാം ജഡമാണ്. നമ്മൾ സാധാരണ മനസ്സിലാക്കിയിരിക്കുന്ന രീതിയിൽ നമ്മൾ സാധാരണ ലോകഭാഷയിൽ പറയുന്ന രീതിയിൽ അനുസരിച്ചാണെങ്കിൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്ന ഈ ശരീരം മരിച്ചതിന് ശേഷമേ ജഡമാകും, ജീവിച്ചിരിക്കുമ്പം ജഡം അല്ല. ശരീരത്താണ് പിന്നെ ഉള്ളിലിരിക്കുന്ന എല്ലാം, ഉള്ളിലിരിക്കുന്നെല്ലാം തന്നെ സുഖദുഃഖാദികളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞാണത്. അതെങ്ങനെ ഇരിക്കുന്നു? ചിന്മയമായിരിക്കും. അപ്പൊ അതിനെ ജഡമെന്ന് പറയാൻ പറ്റും? അപ്പൊ സാധാരണ ലോകത്ത് ജഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ജീവനില്ലാത്തത്. ജീവനില്ലാത്തതെന്ന് വെച്ചാൽ രണ്ടു തരത്തിൽ, ചിലടത്ത് പറയും പ്രാണനില്ലാത്തത്, ഒരു മരം ഉണങ്ങിപ്പോയി അതിന് പ്രാണനില്ല, അതിനവർക്ക് ജഡമെന്ന് പറയാം. പ്രാണനില്ലാത്ത പിന്നെ ജഡമെന്നുള്ളതിന് വേറൊരു രീതിയിലും പറയും, എന്താണ്? ചേതനയില്ലാത്തത് ജഡമാണ്. രണ്ട് രീതിയിലും പറയും. പക്ഷെ സാധാരണ രീതിയിൽ ഈ പ്രാണൻ ഉള്ളിടത്തെല്ലാം ചേതനയുണ്ട്. പ്രാണനുണ്ടെങ്കിൽ ചേതനയുണ്ട്, പ്രാണനില്ലെങ്കിൽ അങ്ങനെ നമ്മൾ സാധാരണ അനുഭവപ്പെടുന്നു. ഒരാളുടെ കയ്യോ കാലോ തളർന്നു പോകും, തളർവാദം അങ്ങനെ തളർന്നു പോയി കഴിഞ്ഞാൽ ആ ഭാഗത്ത് യാതൊരു ചേതനയായ അനുഭവപ്പെടത്തില്ല. തൊട്ടാലറിയത്തില്ല, മുറിഞ്ഞാൽ അറിയത്തില്ല. ആ ഭാഗത്ത് പ്രാണനുമില്ല. എന്തേ പക്ഷെ നമ്മുടെ ശരീരം മരിച്ചു കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ എന്ത് സംഭവിക്കും? അഴുകാൻ തുടങ്ങും. സെക്കൻഡുകൾ മതി, ശരീരത്തിൽ നിന്ന് ജീവൻ പോയി കഴിഞ്ഞാൽ ആ സമയം മതി. ആ സെക്കൻഡ് ഇതെവിടെ ഇരിക്കുന്നു എന്നറിയാൻ പറ്റില്ല. ശാസ്ത്ര ലോകം പോലും വളരെ അത്ഭുതത്തോടെ പറഞ്ഞു, ഏത് നിമിഷമാണോ ഈ ശരീരത്തിൽ നിന്ന് ജീവൻ പോകുന്നത് എന്തുവരുന്നു, ആ സെക്കൻഡ് തുടങ്ങി. എന്നുവെച്ചാൽ ഈ ശരീരത്തിലിരിക്കുന്ന, ഈ ശരീരത്തിൽ നിന്ന് പുറത്തിരിക്കുന്ന ബാക്ടീരിയ ശരീരത്തെ ആക്രമിക്കുന്നു. ആ സെക്കൻഡ് അഴികളപ്പം എന്ന് തുടങ്ങും. അതിന് ഒരു സെക്കൻഡിന് താമസിക്കും. ഇതുവരെ ഇവരെന്ത് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്, ഇവരെന്താ കാത്തുകൊണ്ടിരുന്നു. അപ്പൊ നമ്മുടെ ശരീരത്തിന് ചുറ്റും ലക്ഷക്കണക്കിന് ബാക്ടീരിയകൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്തിനാ? അതിന് ചത്ത് കിട്ടാൻ. അതെ, നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഒന്ന് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് അത് അഴുകുന്നുണ്ട്, അതിനെ കൊണ്ടൊന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ച് പെട്ടെന്ന് വേവിച്ച് പിന്നും ഈ ബാക്ടീരിയകൾ ആക്രമിക്കാതെ പെട്ടെന്ന് അകത്താക്കുകയാണ്. അങ്ങനെ അകത്താക്കുമ്പോഴെല്ലാം എന്ത് ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിന്റെ അകത്തും പുറത്തുമായിട്ട് ലക്ഷക്കണക്കിന് ഇതുപോലെ ആൾക്കാർ വെയിറ്റ് ചെയ്യുകയാണ്. ഒന്നും ഒരു സെക്കൻഡ് ആ സമയം മുതൽ അവർ തിന്നാൻ ആരംഭിക്കും. അതാണ് നമ്മൾ ശരീരം അഴുകുന്നത്. അപ്പൊ ഇതിനെ തടയുന്ന എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ ശരീരത്തിലെ പ്രാണനം ചൈതന്യമാണ് തടയുന്നത്. അപ്പോ ഒരാളെ വെച്ച് കാലോ കയ്യോ തളർന്നു പോയി, അതഴുകും. അപ്പൊ പിന്നെന്താ, അവിടെ പ്രാണനം ചൈതന്യം ഇല്ലല്ലോ. ചെറുതായിട്ട് എന്തൊക്കെയുണ്ട്, പൂർണമായും പോയിട്ടില്ല. പൂർണമായും പോയാൽ പിന്നെ ഈ ബാക്ടീരിയകൾ വെറുതെ ഇവിടത്തില്ല, അവരോടെ തന്നെ അതിനെ ശരിവയ്ക്കണം. അപ്പൊ ഏത് സമയം വരെ നമ്മുടെ ശരീരത്തിൽ കേട് സംഭവിക്കുകയായിരിക്കും, അതുവരെ ഇവിടെ ചൈതന്യം ഉണ്ട്. ചിലപ്പോൾ അത് സ്ഥൂല ഒക്കെ ഉറങ്ങിക്കിടക്കുന്നു. അപ്പൊ കൈകാലുകൾ പറയുന്നു ചത്ത പോലെ കിടക്കുന്നു. ഈ സ്ഥൂലമായ ശരീരത്തിൽ ചൈതന്യം കുറവാണ്, അതുകൊണ്ടാണ് കൊതു പഠിച്ചാൽ നമ്മള് അറിയാത്തത്. വെള്ളം കോരി ഒഴിച്ചാലും ചിലപ്പോൾ അറിയത്തില്ല. അപ്പോ സ്ഥൂല ശരീരമായാലും ശരി, ഉള്ളിലുള്ള സൂക്ഷ്മം എന്ന് പറയുന്ന ശരീരമായാലും ശരി, അതുകൊണ്ടാണ് അതിനെയൊക്കെ ചേർത്ത് നമ്മൾ സൂക്ഷ്മ ശരീരം. ഇതിവിടെ പറയുന്നത് അറിവിന് വിഷയമായി കഴിഞ്ഞാൽ ഇത് ജഡമാണ്. അപ്പോ ഇവിടെ ജഡമെന്ന് പറയുന്ന സാറിന് ഈ നമ്മുടെ നാട്ടിൽ പറയുന്ന തരത്തിൽ അല്ല, ഇതാണ് നിസ്സാരം വേണ്ടിയാ പറയുന്നത്. ഇവിടെ വിഷയമായതുകൊണ്ട് ജഡമാണ്. അപ്പൊ ജഡമെന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, അത് ചൈതന്യത്തിൽ നിന്നും വേറെയാണോ, അതിനൊരു ഹേതു പറഞ്ഞാണ്. അപ്പോ അതിൽ ചൈതന്യം ഉണ്ടോ ഇല്ലേ എന്നുള്ള വിഷയമാണ്. അതിൽ ചൈതന്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താണ് സ്ഥൂലവും സൂക്ഷ്മവുമായിരിക്കുന്ന സർവവും ഇവിടെ. കാരണം അതുകൊണ്ടാണ് പറയുന്നത് അദ്വൈതത്തിന്റെ ഭാഷയാണ് ലോകഭാഷ. ലോകത്തിൽ പറയുന്ന ഭാഷ അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കും. എന്നുവെച്ചാൽ ചിന്മയമായിരിക്കുന്നതും ഇവിടെ എന്താണോ, അതിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഈ ജഡമെന്ന് പറയുമ്പോ അതിന്റെ ഒരു സവിശേഷത എന്താണ്? ഇതിനെല്ലാം ജഡമെന്ന് പറയുന്നതാണ്. എന്താണ് ഉദ്ദേശം? അതിനെല്ലാം പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കും, ഇതെല്ലാം അനിത്യമാണ്. അതാണ് ഇതിനൊക്കെ ജഡമെന്ന് പറയുന്നത്. നമ്മുടെ സാധാരണ ശരീരത്തെ ജഡമെന്ന് പറയുമ്പോൾ ജഡമെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മളതിനെ നശിപ്പിച്ചു പറയും. അല്ലേ, നമ്മുടെ ശരീരം ജഡമാണെന്ന് ആരെങ്കിലും തിരിച്ചറിയണം. എന്റെ ശരീരം ജഡമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഞാൻ ഉടനെ എന്ത് ചെയ്യും? പറമ്പിൽ കൊണ്ടുപോയി കുഴിച്ചിട്ട് കളഞ്ഞു, യാതൊരു ദൈവം വിചാരിക്കുന്നു. എന്നാൽ ഇത്രയും കാലം നമ്മളോടൊക്കെ വർത്തമാനം പറഞ്ഞിരുന്ന ആളാണ്, എന്തെങ്കിലും ദൈവം വിചാരിക്കും. എത്രയും പെട്ടെന്ന് ജോലി തീർത്തിട്ട് വന്ന് നമുക്ക് ഭക്ഷണം കഴിക്കും, അതാണ് ഒരുപാട് സമയം വിശന്നിരിക്കാനുണ്ട്. ഞാൻ ഒരുപാട് പേരൊന്നും കൂടെ ഇങ്ങനെ കുഴിച്ചിടുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ കുഴിച്ചിടാൻ പോകുന്നതിന്റെ ഒരു മനോഭാവം ഇതാണ്. പെട്ടെന്ന് ഇത് കുഴിച്ചിട്ടിട്ട് വന്ന് നമുക്ക് എന്ത് ചെയ്യണം? ചായ കുടിക്കണം. ഇന്നലെ വരെ വർത്തമാനം പറഞ്ഞ് കളിച്ച് തിരിച്ചൊക്കെ ഇരുന്നവരാണ്. ജഡമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ താൽ ഉടനെ മാറി. ഈ ജഡമിന് നമ്മുടെ ഊണിന്റെ സമയമോ ചായയുടെ സമയമോ ഒന്നും അപഹരിക്കാൻ പാടില്ല. അതുകൊണ്ട് അങ്ങനെ എന്തേ അങ്ങനെ കണ്ടിട്ടുള്ളത്. കാരണം നമ്മുടെ ചായയുടെ സമയം 4 മണിക്കെന്ന് പറയുന്നത് അത് മാറാൻ പറ്റില്ല. അത് ഏത് ജഡമായാലും ശരി, അതിനും പേര് തീർത്താനുണ്ട്, പെട്ടെന്നാവട്ടെന്ന് പറയും. അവിടെ ചെന്ന് നിന്നിട്ട് സ്വാമിമാരൊക്കെ തിരക്കൂട്ടും. വേറെ മനസ്സിലെന്താണ്? 4 മണിയുടെ ചായ ജഡമൊക്കെ ഇട്ടിട്ട് വന്നാൽ ചിലപ്പോൾ ഒരു കടി കൂടെ കാണും സ്പെഷ്യൽ. അതെ, അതുകൂടെ കാണും. കഴിക്കാതിരിക്കത്തില്ല, അതിന്റെ ഇടയ്ക്ക് ആ ഗ്യാപ്പിലായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ കഴിക്കാതെ ഇരിക്കത്തില്ല. ഇത് ജഡമായി കഴിഞ്ഞാൽ അവിടെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ജഡത്തിന്റെ പൊതുവായ ഒരു സ്വഭാവം എന്താണോ, അനിത്യമാണ് അല്ലേ? കാരണം നമ്മൾ എന്തുകൊണ്ട് നശിപ്പിക്കുന്നു? നമ്മൾ നശിപ്പിച്ചില്ലെങ്കിൽ അത് നശിച്ചു പോകും. അതുകൊണ്ടാണ് അതിനുള്ള വിരോധം കൊണ്ടല്ല അല്ലേ? നമ്മൾ നശിപ്പിക്കണ്ടെന്ന് വെച്ചിരുന്നാ പറ്റുമോ? നശിച്ചു. പിന്നെ ചിലരൊക്കെയാണെങ്കിൽ ഗൃഹസ്ഥന്മാരൊക്കെ ആണെങ്കിൽ മകൻ ഗൾഫിലാണ് വരുന്നത് വരെ എന്ത് ചെയ്യും? ഐസ് പെട്ടിയില് വച്ചിരിക്കും. എന്നാലും എന്തായാലും അതെടുത്ത് എത്ര വലിയ ആളായാലും ശരി, ലോകത്ത് മൺമറഞ്ഞു പോയ വലിയ വലിയ മഹാത്മാര് യോഗികൾ അവര് ഇവരെല്ലാം എന്ത് ചെയ്തു? ഋഷിമാരെടുത്ത് നശിപ്പിച്ചു. എന്തുകൊണ്ട്? അവർക്കെല്ലാം അറിയാം നശിക്കും, നശിപ്പിച്ചില്ലെങ്കിലും ചരിത്യമാണ്. ഇവിടെ ജഡം എന്ന് പറയുമ്പോൾ ആർത്ഥത്തിലാ പ്രയോഗിക്കുന്നു. നമ്മൾ സാധാരണ ഭാഷയിൽ ഉപയോഗിക്കുമ്പോഴും ജഡമായി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? നശിച്ചു അല്ലേ? വെറും ജഡമായി നശിച്ചു, ഉണങ്ങിപ്പോയി എന്ന് പറയും. മരുത്തണം അല്ലേ? ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ നശിച്ചു. ഇതന്നെ ജഡമായി എന്ന് പറയും. ലോകത്തിനും ആ അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. ഇവിടെ വിശേഷം പറയുന്ന അർത്ഥത്തിലാണ്. അറിവിന് വിഷയമാകുന്ന എല്ലാം എന്താണ്? നശിക്കുന്നതാണ് അർത്ഥം. അപ്പോ അതില് ചൈതന്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വിഷയമാണ്. ചൈതന്യം ഉണ്ടായിരിക്കാം, ഉണ്ടായിരിക്കും. നമ്മൾ മരിച്ച് ശരീരത്തെ നശിപ്പിച്ച് മരിക്കുന്നതിന് മുമ്പോ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും എപ്പോഴും നശിച്ചും പുതിയതുണ്ടായും കൊണ്ടിരിക്കുകയാണ്. നാശം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ സദാ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്ന പ്രപഞ്ചത്തിൽ ഓരോ വസ്തുവിലും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജഡമെന്ന് കരുതുന്നതിലും ചേതനമെന്ന് കരുതുന്നതിലും സർവത്തിലും എന്ത് വരുന്നു? ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ നാശവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദൃശ്യമായിരിക്കുന്ന സർവവും നശിക്കുന്നതാണെന്നാണ് ഇവിടെ പറയുന്നതിന്റെ ചുരുക്കം.